പ്രളയം ചെയ്ത് കളയാതിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തെല്ലാം കഥകളും കവിതകളും ദൈവത്തിന്റെ കയ്യൊപ്പൊക്കെ ആയിട്ട് മാറ്റാമായിരുന്നല്ലോ. ഇതാണ് സംഭവിക്കുന്നത്. നമ്മളെ കണ്ടുപിടിക്കുന്ന മേഖലകളിൽ നിന്നെല്ലാം ദൈവം പിൻവലിയുന്നു. പണ്ട് മാരിയപ്പൻ കോവിലുകളെല്ലാം ചിക്കൻ ബോക്സിന്റെ ഒക്കെ കോവിലുകളായിരുന്നു. അവിടെ ചിക്കൻ ബോക്സ് വരുമ്പോൾ എല്ലാവരും കൊണ്ടുവന്ന മാരിയപ്പനെ കുരുവാരി എറിയുന്ന ദൈവം, ഭയങ്കര ഗുരുവാരി എറിയില്ല, അപ്പൊ അയാൾക്ക് കൊണ്ടുവന്ന് എല്ലാം കൊടുക്കും. ഇന്ന് ഒറ്റ മാരിയപ്പൻ കോവിലുകളും അധികം കാണാനില്ല. അവിടെ കണ്ണൂരെങ്ങാണ്ട് കുറെ എണ്ണം ഉണ്ട്. പക്ഷെ അവരാരും തന്നെ ഇപ്പൊ കുരുവാരി എറിയലല്ല, അവർ പറിച്ച് ഗാസ്ട്രോ എൻട്രൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള വേറെ രോഗങ്ങളാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. കുരു എങ്ങനെയാണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. ചിക്കൻ ബോക്സ് അതിന്റെ മരുന്നൊക്കെ ആയിരിക്കും. രേഖകളും എന്റെ കയ്യിലുണ്ട്, കാണണോ? അങ്ങനെ മോഹൻലാൽ പറയും, കാണാം. അങ്ങനെ പറയും, ദാ ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞു കാണിക്കാം. ദൈവം എന്ന് പറയുന്ന ഉത്തരം ഇതേ കണക്കുള്ള ഒരു ഉത്തരമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ കള്ളൻ കയറി, നിങ്ങൾ പോലീസുകാരൻ്റെ കിച്ചെന്ന് പറഞ്ഞു, ഇങ്ങനെ എന്റെ വീട്ടിൽ കള്ളൻ കയറി, വലിയ പ്രശ്നമാണ്. ആ പോലീസുകാരൻ പറയാ, അതിന്റെ പ്രതിയൊക്കെ ഞാൻ പിടിച്ചുതരാം. പ്രതി ആരാണ്? പ്രതി നാളെ വാ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ നാളെ ചെല്ലുന്ന അയാൾ പറയുന്നു, നിങ്ങളുടെ വീട്ടിലെ കയറിയ പ്രതിയെ പിടിച്ചു. സാർ ആരാണ് സാർ പ്രതി? പ്രതി മിസ്റ്റർ എക്സ് ആണ്. എന്താ? മിസ്റ്റർ എക്സ് ആണ് പ്രതി. പ്രതിയെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ പോരെ സാർ? എന്ന് വെച്ചാൽ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞാൽ, മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞാൽ മിസ്റ്റർ എക്സ്, അദ്ദേഹമാണ് പ്രതി. പ്രതിയുടെ പേര് കിട്ടിയില്ലേ നിങ്ങൾക്ക്? പറയാ, കിട്ടി. ശരി ശരി. ഏതൊരു വസ്തുവിനെ കുറിച്ചും നമ്മൾ ഉത്തരം ദൈവം എന്നാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ ജ്ഞാനം പൂജ്യമാണ് എന്നാണ് എന്റെ അർത്ഥം. ഏതൊരവസ്ഥയിലും നമ്മൾ ദൈവം ഉത്തരമായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് എന്റെ അർത്ഥം. നമ്മുടെ എല്ലാ അന്വേഷണങ്ങളുടെ മുനയൊടുക്കുകയും നമ്മുടെ എല്ലാ ചിന്തകളെയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യാജ ഉത്തരമാണ് ദൈവം. ദൈവം എന്നുള്ള ഉത്തരത്തിൽ നമ്മൾ കുരുങ്ങിക്കിടങ്ങുകയാണെങ്കിൽ ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് അവസ്ഥ. സോ ഇറ്റ്സ് എ വെരി സ്യൂഡോ ആൻസർ ദാറ്റ് വിൽ ക്രിപ്പിൾ ദ ഗ്രോത്ത് ഓഫ് സിവിലൈസേഷൻ. പിന്നെ ദൈവം പല പറയും, ഞാൻ ദൈവവിശ്വാസിയാണ്, പക്ഷേ ഞാൻ പ്രേതത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ പറയും, എന്താ കുഴപ്പം? ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും പ്രേതത്തിൽ വിശ്വസിക്കണം. ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അലഞ്ഞു നടക്കുന്ന ആത്മാവ് ഉണ്ടാവും. കൊച്ചുകുട്ടികളുടെ ഇടയിലൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ പറയും, നീ ആഹാരം കഴിച്ചില്ലേ ഉടനെ ഇതാണ്ട് കാക്രിപുക്രി വരും, അല്ലേ മാണ്ടൻ വരും എന്ന് പറയും. ഇന്നലെ പിള്ളേർ ഉടനെ ആഹാരം കഴിക്കും. ദേ ആർ വെരി സ്ട്രോങ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രേതമാണ് വളരെ സ്ട്രോങ്. ഇപ്പോഴും നമ്മൾ തെക്കേ അമേരിക്കയിലെ ചില ദ്വീപുകളിലും രാജ്യങ്ങളിലൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രേതവും ദുർമന്ത്രവാദ ദേവതകളും ഒക്കെയാണ് ഭയങ്കര സ്ട്രോങ്. അവിടെ ഒന്നും ഒരിക്കലും ദൈവത്തിന് അത്ര റോളില്ല. കുറച്ചുകൂടി ഞാൻ കാര്യം, പുസ്തകം ഇവിടെ നിന്ന് എഴുത്തൊന്നുമില്ല, പുസ്തകം ഇറക്കലും എഴുത്തൊന്നുമില്ല. ഈ ദുർദേവതകളൊക്കെ വലിയ വലിയ കൂടിയ ദൈവങ്ങളൊക്കെയാണ്. യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് പഠിച്ചിട്ട് പുസ്തകം അടിച്ചിറക്കുക, ചാപ്റ്റർ തിരിക്കുക, റീപ്രിന്റ് ഇറക്കുക. ഈ പ്രേതങ്ങൾക്കൊന്നും അങ്ങനെയൊന്നുമില്ല. അവരാകപ്പാടെ നേരിട്ട് പറയാനുള്ളത് പറയും, അടിക്കും, വീട്ടിൽ വന്ന് കാണും, അത്രയൊക്കെ ഉള്ളു. അതാണ് ചാപ്പൻസ്. എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ പലരും കുട്ടിക്കാലത്ത് നമ്മൾ ഇങ്ങനെ ബിങ്കറുമായിട്ട് സംസാരിക്കാറുണ്ട്. ബിങ്കർ ഇഷ്ടം എന്നാ പറയുന്നത്, ഓരോരോ ജീവികള്, ഡിങ്കൻ, മായാവി, അതിനോട് സംസാരിക്കുന്ന കുട്ടികളുണ്ട്. മായാവിയോടൊക്കെ സംസാരിക്കും. ഒരു ഒരു ഘട്ടത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് ശരിക്കും മത ആദ്യ ഘട്ടത്തിൽ നമ്മൾ കുത്തിവെച്ച് നമ്മളുടെ ഒരു ഭാഗമായിട്ട് മാറി മുന്നോട്ട് പോകുന്നത്. ഇത് പ്രേതത്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ സമൂഹം തള്ളിക്കളയും, സമൂഹം അതിനെ നിരുത്സാഹപ്പെടുത്തും. മതത്തിന്റെ കാര്യത്തിലാണെങ്കിൽ എപ്പോഴും സമൂഹം അതിനെ സപ്പോർട്ട് ചെയ്യും, അതിന് കൂടുതൽ കൂടുതൽ പിന്തുണ സമൂഹം തരുന്നത് കൊണ്ടാണ് മതം നിലനിൽക്കുന്നതും പ്രേതം ദുർബലപ്പെടുന്നത്. പ്രേതത്തിന് നിങ്ങൾ ഇതേ സപ്പോർട്ട് കൊടുത്തു നോക്ക്, ബ്ലോഗൊക്കെ തുടങ്ങി നിങ്ങൾ പള്ളിയൊക്കെ വെച്ച് പ്രേതം ഇതേ കണക്ക് തഴച്ചു വളരും. പ്രേത അനുഭവമാണ് കൂടുതൽ റിയൽ. നമുക്കുണ്ടാവാത്ത രാത്രിയിൽ ഉണ്ടാകുന്ന മുഴുവൻ അറിയാൻ വയ്യാത്ത കാര്യങ്ങളും പ്രേതത്തിൽ ആരോപിച്ച് പ്രേതത്തെ നമുക്ക് മിനുക്കിയെടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. ഇനി ഇതാണ് സാധനം. മതം എന്തുകൊണ്ട് ഇങ്ങനെ തഴച്ചു വളരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ മതം തളരുമ്പോൾ വികസ്വര രാജ്യങ്ങളിലും അവികസിത രാജ്യങ്ങളിലും ഈ മാലിന്യത്തിൽ കൊതുകുന്ന പോലെ മതം തഴച്ചു വളരുകയാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായതാണ് ചൈൽഡ്ഹുഡ് ഇൻഡോക്ട്രിനേഷൻ. കൊച്ചുകുട്ടികളെ അവർക്ക് ചോറൂണ് കൊടുക്കുന്നതിന് മുമ്പ് മതസദ്യ വിളമ്പുകയാണ്. അവർക്ക് ഈ മത അവർക്ക് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഒരു കഥ പോലെ, ഒരു ചിപ്പ് പോലെ ഈ സാധനം ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഒടിഞ്ഞ എല്ലിനകത്ത് ഒരു കമ്പി ഇട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കമ്പി റിമൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞോണം ഈ സാധനം ഇവിടെ കയറ്റി വെക്കുക. ഇതിനാണ് ചൈൽഡ്ഹുഡ് ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയുന്നത്. ഈ സാധനം ഇല്ല എങ്കിൽ മതം ഇല്ല, ഈ സാധനം ഉണ്ട് എങ്കിൽ മതത്തിൽ നാളിനെ പുറത്തെടുക്കുക വിഷമമായിരിക്കും, അത്രേ ഉള്ളൂ. എത്ര വലിയ സമ്പത്തും ഇത്ര വലിയ സൗകര്യങ്ങളും ഇത്ര വലിയ സ്വാധീനവും ഉണ്ടെന്ന് മതങ്ങൾ അവകാശവാദം ഉന്നയിക്കാറുണ്ട്. ഇതൊന്ന് നിർത്തി നോക്കട്ടെ. ഈ ഒറ്റ കാര്യം നിർത്തിയിട്ട് ഒരു വെല്ലുവിളിക്ക് സ്വയം തയ്യാറാവുക മതങ്ങൾ. വി ഡോണ്ട് ടീച്ച് റിലീജിയൻ ടു ദ ചിൽഡ്രൻ. കുട്ടികളോടും ഞങ്ങൾ മതം പറയില്ല, പഠിപ്പിക്കില്ല, അവരെ മേൽ അടിച്ചേൽപ്പിക്കില്ല. പിന്നെ മതം ഉണ്ടാവില്ല. അത് മതത്തിന് നന്നായിട്ടറിയാം. മതം പൊട്ടിയൊലിക്കുന്ന ചാനലുകൾ, നമ്മുടെ ചാനലുകളെല്ലാം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് പരസ്യങ്ങൾ, വിശ്വാസം അതല്ലേ എല്ലാം, നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവാം. ഇനി നമ്മുടെ കണ്ണുകളെ കുറിച്ചും സമയമില്ല, അതുകൊണ്ട് നമുക്ക് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. കണ്ണുകൾ, അരക്കണ്ണുകളെ കുറിച്ച് നിങ്ങൾ നാസ്തികനായ ദൈവം എന്നുള്ള പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ ഗോഡ് ഡെലൂഷൻ വായിക്കണം. എന്തുകൊണ്ടാണ് അരക്കണ്ണ്, എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ഏതാണ്ട് 11 തരം കണ്ണുകളുണ്ട്. ഈ കണ്ണുകളിൽ ഓരോ കണ്ണുകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രഭാവങ്ങളുണ്ട്, അത് നമുക്ക് കാണാൻ കഴിയും. ചിറകും അതുതന്നെയാണ്. ചിറക്, അരച്ചിറക്, മുക്കാൽ ചിറക്, കാൽ ചിറക് എന്നൊക്കെ പറയുന്നതുണ്ട്. ഇതിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ ചിറകുകളും പൂർണ്ണമായ പറക്കലല്ല. ഫ്ലാപ്പിംഗ് വിങ്സ് ഉണ്ട്, ഗ്ലൈഡിംഗ് വിങ്സ് ഉണ്ട്, ജസ്റ്റ് ജമ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന വിങ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ പരിണാമത്തിന്റെ, പ്രകൃതി നിർദ്ധാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഘട്ടംഘട്ടമായി വളർന്നു വന്നവയാണ്. അത് കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് ഈ ബ്ലൈൻഡ് മോൾറാറ്റ് എന്ന് പറയുന്ന ജീവി, ഇത് ഏതാണ്ട് കിലോമീറ്ററുകളിൽ താഴെ ടണലിൽ അല്ലെങ്കിൽ കുഴിയിലാണ് ജീവിക്കുന്നത്. ഈ ജീവി ശരിക്കും, ഇതിന്റെ ജീവിക്ക് ഇവിടെ കണ്ണ്, കണ്ണിന്റെ ഭാഗത്ത് ഒരു ഐസിന്റെ ഭാഗം എല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ കണക്ക് നിരവധി ജീവികൾ കണ്ണിന്റെ ഭാഗത്ത് ഒരു പീള പോലെയോ അല്ലെങ്കിൽ ഒരു പടലം പോലെയോ ഉണ്ടാകും, പക്ഷെ കാണാൻ സാധിക്കില്ല. ഒരു ഡിസൈനർ ആണെങ്കിൽ തീർച്ചയായിട്ടും കണ്ണുണ്ടേ കാണണം, കണ്ണില്ലേ കാണത്തില്ല. കണ്ണുണ്ടായിട്ട് കാണാതിരിക്കുക, മൂടുക എന്നൊക്കെ പറയുന്നത് പരിസ്ഥിതിക്കനുസരിച്ച്, അതിന്റെ അവസ്ഥക്കനുസരിച്ച് സംഭവിക്കുന്ന പരിണാമപരമായ ഉരുത്തിരിയലാണത്. അതിനെയാണ് ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ എന്ന് ഡാർവിൻ പറഞ്ഞത്. കണ്ണുണ്ടായാൽ കുറെ കഴിയുമ്പോൾ അത് ഔട്ട് ഓഫ് യൂസ് ആവുമ്പോൾ അതനുസരിച്ചുള്ള ജീനുകൾ സ്വിച്ച് ഓഫ് ആവും. സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. കണ്ണിന്റെ സ്ഥാനത്ത് ചിലപ്പോൾ എന്തെങ്കിലും പൊങ്ങിയിരിക്കും, പക്ഷെ കണ്ണുണ്ടാവില്ല. അതേ കണക്കാണ് ഈ മത്സ്യം. ഒരുപാട് കേവ് ഫിഷിനെല്ലാം തന്നെ കണ്ണുണ്ടെങ്കിലും കാണാൻ പറ്റില്ല, അല്ലെ കണ്ണിന്റെ ഭാഗം ഇല്ലാതെയാകും. പ്ലീസ്, ഇത് നോട്ടിലസ് എന്ന് പറയുന്നവരുടെ കണ്ണാണ്. ഈ കണ്ണെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പിൻഹോൾ ക്യാമറയുടെ കണക്കിരിക്കുകയാണ്. നമ്മളൊക്കെ ഈ വെള്ളം അടിച്ചിട്ട് കാണുന്നോണോ ഇരിക്കും ഇതിനകത്തോടെ നോക്കിക്കഴിഞ്ഞാൽ. ഇത് മതി ഈ നോട്ടിലെസിന്. ഇനി പറക്കാനായിട്ട് നമുക്ക് എപ്പോഴും ശരിക്കും വിങ്സിന്റെ ആവശ്യമില്ല. പാമ്പ് പറക്കുന്നത് കണ്ടിട്ടുണ്ട്. 2 കിലോമീറ്ററൊക്കെയാണ് ഈ പാമ്പ് പറക്കുന്നത്. അത് ഗ്ലൈഡിംഗ് ആണ്. അപ്പൊ ഒരു ജീവി ഒരു പ്രൊമോണിറ്ററി അല്ലെങ്കിൽ ഒരു എന്തിനെങ്കിലും മുന്നിൽ വന്നിട്ട് താഴോട്ട് ചാടാൻ ശ്രമിച്ച ആദ്യത്തെ ചാട്ടത്തിൽ നിന്നാണ് വിങ്സിന്റെ ഇതുണ്ടായത്. അപ്പൊ ഒരെണ്ണം താഴോട്ട് പതിക്കുമ്പോൾ 1% വിങ്സ് ഉള്ള ഒരു ജീവിക്ക് ഉണ്ടാകുന്നതിനേക്കാൾ കുറച്ച് ആഘാതമായിരിക്കും 2% വിങ്സ് ഉള്ള ഒരു ജീവിക്ക് ഉണ്ടാവുക. 2% ജീവിയുടെ ആഘാതത്തേക്കാൾ കുറച്ചായിരിക്കും 10% വിങ്സ് ഉള്ള ഒരു ജീവിക്ക് ഉണ്ടാവുക. വിങ്സിന്റെ അല്ലെങ്കിൽ ചിറകിന്റെ സാന്നിധ്യം കൂടുന്നതനുസരിച്ച് വീഴ്ചയുടെ ആഘാതം കുറഞ്ഞു വരും. അങ്ങനെയാണ് പ്രകൃതി നിർദ്ധാരണം അനുസരിച്ച് അതിനുള്ള ജീനുകളും അതിനുള്ള പാരിസ്ഥിതികമായിട്ടുള്ള ഉരുവപ്പെടലുകളും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണ് പല പല ചിറകൾ. എല്ലാ ചിറകളും ഒന്നല്ല. പ്ലീസ്, ഇപ്പൊ തന്നെ അണ്ണാന്റെ ചിറക്, അത് ശരിക്കും ഗ്ലൈഡിംഗ് ആണ്. അതിന്റെ കൈകളുടെ ഇടയിലേക്ക് ശരിക്കും ഒരു സ്ഥലം പോലെ, ഒരു മെമ്മറൈൻ പോലെ വന്നാണ്. അത് ഗ്ലൈഡിംഗ് ആണ്, ഇറ്റ് ഈസ് നോട്ട് ഫ്ലാപ്പിംഗ്. പ്ലീസ്, വവ്വാലിന്റെ ചിറകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ കൈയുടെ ഇടയിലേക്ക് ബെബിഡായിട്ട് സാധനം വരികയാണ് ചെയ്യുന്നത്. കൈയാണ് ശരിക്കും, കൈവിരലാണ്. നമുക്ക് 2 മാസം പ്രായമുള്ളപ്പോൾ നമ്മുടെ ഭ്രൂണത്തിലും ശരിക്കും ബെബിഡായിട്ടുള്ള ഇതാണ്. അത് ശരിക്കും നിങ്ങളറിയാം. നിങ്ങൾ തവളയുടെ കൈ എടുത്ത് നോക്കിയാൽ അറിയാം ബെബിഡാണ്. നമ്മുടെ കൈയും ആദ്യത്തെ 2 മാസം ഭ്രൂണത്തിൽ ബെബിഡാണ്. ആദ്യത്തെ 2 മാസം നമുക്കൊരു വാലുണ്ട്. ഈ വാലൊക്കെ നമ്മുടെ പൊതുപൂർവികൻ എന്ന നിലയിൽ നമുക്ക് കിട്ടിയ ജീൻ പൂളിൽ വന്ന സാധനമാണ്. പക്ഷെ പിന്നെ അത് ആക്റ്റീവ് ആകുന്നത് സ്വിച്ച് ഓഫ് ആയി പോവുകയാണ്. അതാണ് നമ്മൾ വാലില്ലാതെ ജനിക്കാൻ കാര്യം. പക്ഷെ വാലോടുകൂടി ജനിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്ലീസ്, ഇത് ചിറകുണ്ടെന്ന് ചൊല്ലി പറക്കേണ്ട കാര്യമില്ല. അപ്പൊ പറക്കാനായിട്ടാണ് ചിറകുണ്ടായെങ്കിൽ പിന്നെ ഓട്ടോപക്ഷിക്ക് എന്തിനാണ് ചിറവ് കൊടുത്തത്? അതെന്തെന്ന് ഡിസൈനിങ് ആണ്? നടക്കുന്ന ഒരാൾക്ക് ആരെങ്കിലും എടുത്ത് അമ്മിക്കല്ലെടുത്ത് തല വെച്ച് കൊടുക്കൂ? അപ്പൊ ഇത് ഡിസൈനിങ് അല്ല, ഇത് ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ അനുസരിച്ച് പാരിസ്ഥിതികമായിട്ട് കാര്യങ്ങൾ മാറുമ്പോൾ അത് ഉരുവപ്പെട്ടു വരുന്നതാണ്. പ്ലീസ്, ഇനി എല്ലാവരെയും കൈകൾ നോക്കാം. ഈ ഉള്ള കാപ്പൽ റേഡിയസ് എന്ന് പറഞ്ഞ ഈ 3 സാധനങ്ങൾ നിങ്ങളുടെ കാറ്റില്, ഹ്യൂമൻ, ലിസാർഡ്, ഫ്രോഗ്, വെയില്, ബാറ്റ്, ഇതിന്റെ എല്ലാം തന്നെ കൈയുടെ അടിസ്ഥാന എന്ന് പറഞ്ഞ ഒന്ന് തന്നെയാണ്. ഇത് പുതുപൂർവികന്റെ ഏറ്റവും ശക്തമായ ഒരു തെളിവാണ്. ഇറ്റ്സ് കമ്മിങ് ഫ്രം ദ സെയിം സോഴ്സ്. ഇനി നിങ്ങൾ അവിടെ വാലുള്ള കുട്ടിയെയും കാലുള്ള പാമ്പിനെയും കാണുന്നു. ഈ കാലുണ്ടാകാനായിട്ടുള്ള ജീനുകൾ പാമ്പിലുണ്ട്, വാലുണ്ടാകാനായിട്ടുള്ള ജീനുകൾ മനുഷ്യരിലുണ്ട്. പക്ഷെ നമ്മൾ ആ ജീനുകൾ സ്വിച്ച് ഓൺ ചെയ്യുന്നില്ല. അതിന്റെ ഇംപ്രഷൻ ഉണ്ടാവാത്തതുകൊണ്ടാണ് നമ്മൾ വാലില്ലാതെ ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ റിവേഴ്സ് ഇവല്യൂഷൻ എന്ന് പറയും. അതായത് ഒരു ഘട്ടത്തിൽ നിലച്ചു പോയിട്ടുള്ള ഒരു ജീൻ ഇംപ്രഷൻ വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് റിവേഴ്സ് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ വാലുണ്ടായിരിക്കുന്നതും പാമ്പിന് കാലുണ്ടായിരിക്കുന്നത്. മനസ്സിലായല്ലേ? അതേ കണക്ക് തന്നെ കാണാൻ കഴിയും. ഇപ്പോ ഇയാൾക്ക് തന്നെ ഈ ഭാഗത്ത് രോമങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ശരിക്കും ഏപ്പിനകത്ത് സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ കുരങ്ങിലും ആൾക്കുരങ്ങിലും സംഭവിക്കുന്നതാണ്. ഈ ജീൻ നമ്മൾ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്ത് രോമം ഇല്ലാതെ ജനിക്കുന്നത്. പക്ഷെ അത് സ്വിച്ച് ഓൺ ആവുകയാണെങ്കിൽ നമ്മൾക്ക് കുരങ്ങന്റെ കണക്ക് തന്നെ വരും. ഇത് തന്നെ കുരങ്ങ് ആ ഒരു ഫാമിലിയിൽ നമ്മൾ വരുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മനുഷ്യൻ, മെക്സിക്കോക്കാരനായിട്ടുള്ള ഈ മനുഷ്യൻ. ഇങ്ങനെയുള്ള മനുഷ്യർ വേറെ ഉണ്ട്. വാലുള്ള കുട്ടികൾ തന്നെ ഏതാണ്ട് 180 കുട്ടികളുടെ നോൺ കേസസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ട്, വരുന്നു എന്നുള്ളത്, ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അത് തന്നെയാണ് നമ്മുടെ പൊതുപൂർവീനിലേക്കുള്ള നമ്മുടെ രൂപരേഖ അല്ലെങ്കിൽ വഴി കാണിക്കുന്നത്. ഇനി മനുഷ്യനും ചിമ്പൻസിയും തമ്മിലുള്ള ഈ ക്രോമസോമുകളുടെ അവരുടെ സിമിലാരിറ്റി 95 മുതൽ 99% വരെയാണ്. ഇത് ഏറ്റവും അടുത്തത് നമ്മളുടെ രണ്ടാമത്തെ ക്രോമസോം നോക്കുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്രോമസോം. ചിമ്പൻസിയുടെ 2A 2B രണ്ട് ക്രോമസോമുകളുണ്ട്. ഈ ക്രോമസോമുകൾ രണ്ടും കൂടി ചേർന്നാണ് നമ്മളുടെ രണ്ടാമത്തെ ക്രോമസോം ഉണ്ടായത്. അതായത് നമുക്ക് 23 അവർക്ക് 24. ചിമ്പാൻസിക്ക് 48 ക്രോമസോമുകളും മനുഷ്യന് 46 ക്രോമസോമുകളും ഉള്ളത്. അതെന്താണ് സംഭവിച്ചത്? ചിമ്പാൻസിയുടെ 2-3 ക്രോമസോമുകൾ ഫ്യൂസ് ചെയ്ത് നമ്മുടെ രണ്ടാമത്തെ ക്രോമസോമായി. അപ്പോൾ അതിന്റെ ഇരട്ടിപ്പെടുക്കുമ്പോൾ 2 നഷ്ടപ്പെടും. അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്രോമസോം ഇത്ര വലുത്. പക്ഷെ ഇവരെ എത്ര ചെറുതാണ്, ഇത് നമ്മുടെ വലുതായിട്ടാണ്. ഇതിന്റെ ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിനാണ് നമ്മൾ ടെലിമീറുകളുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതിന്റെ സംയോജനം, രണ്ട് കോശഭാഗങ്ങൾ ക്രോമസോമിന്റെ ഭാഗങ്ങൾ ഒട്ടിച്ചേരുന്ന ടെലിമീറുകൾ ഒട്ടിപ്പിടിച്ചാണ്. അപ്പൊ ടെലിമീറുകളുടെ ഒരു സമുച്ചയം ഈ കോശം ഒട്ടിപ്പിടിക്കുന്ന ഭാഗത്തുണ്ടാവും. നമ്മൾ രണ്ടാമത്തെ ക്രോമസോം എടുക്കുമ്പോൾ അതിന്റെ എഡ്ജിൽ മാത്രമല്ല ടെലിമീറുകളുടെ കോമ്പിനേഷൻ ഉള്ളത്, അതിന്റെ മിഡിലും ഉണ്ട്. അപ്പൊ അതൊരു ഒട്ടിപ്പാണെന്ന് മനസ്സിലാക്കും. ഒരു ക്രോമസോമിനും വേറെ ഒട്ടിപ്പില്ല. അതിൽ നിന്ന് വ്യക്തം ഈ 46 എന്നുള്ളത് 48 അല്ലെങ്കിൽ 23 എന്നുള്ളത് 24 24 രണ്ടെണ്ണം ചേർന്ന് ഒട്ടിയപ്പം ഒരെണ്ണം നഷ്ടപ്പെട്ടു. ആ ഒരെണ്ണം നഷ്ടപ്പെട്ടപ്പോൾ അതിന് ഇരട്ടിയെടുത്തപ്പോൾ 46 23 24 23 അങ്ങനെയാണ് ചിമ്പൻസി മനുഷ്യനായത്. ഇത് 2005 കണ്ടുപിടുത്തമാണ്. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. ആരും തന്നെ ഇതുവരെ ചലഞ്ച് ചെയ്യാത്ത ഒരു ഇതാണ് നമ്മൾ ചിമ്പൻസിയായിട്ടുള്ള സാമ്യം. ഇനി ഒരു ഒരു വീഡിയോ ഉണ്ട് പ്ലീസ്. Began her life living with dogs. Rejected by her mother, but she somehow survived for 6 living wild before being taken into care. There are few cases of feral children who have been able to fully compensate for the neglect they suffered. Oksana is now 22, but her future still hangs in the balance. Have scientists learned enough from previous cases to rehabilitate her? For 6 Oksana Malaya spent her life living in a kennel with dogs. Totally abandoned by her mother and father, she was discovered behaving more like an animal than a human child. For 2 wild children have been the object of fascinating study. Raised without love or social interaction, wild or feral children pose the question, what is it that makes us human? Oksana was born in November 1983. When the baby girl was born, she weighed 5 lbs 11 oz and didn't have any abnormalities. Her parents were alcoholics. ഇതാണ് നമ്മൾ ഫെറൽ ചിൽഡ്രൻ എന്ന് പറയുന്നത്. അതായത് കുട്ടികൾ ഈ 4 3 10 ഇടയ്ക്ക് മാതാപിതാക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് ചെന്നായ വളർത്തിയ കുട്ടി, പട്ടി വളർത്തിയ കുട്ടി, അതല്ല കുരങ്ങ് വളർത്തിയ കുട്ടി, അങ്ങനെ പല പല കുട്ടികൾ അവർ ഐസൊലേറ്റഡ് ആയിട്ട് പോകാറുണ്ട്. ചിലർ സെല്ലാറിനുള്ളിൽ, ഗുഹകളിലുള്ളിൽ ഒക്കെ വളരുന്ന കുട്ടികളുണ്ട്. ഇവരൊക്കെ ഒരിക്കലും 2-3 ശ്രദ്ധിക്കുക, നമുക്ക് 1450 സി സി ബ്രെയിൻ ഉണ്ട്, നമുക്ക് ബുദ്ധിശക്തി ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഒരിക്കലും നമ്മൾ അൺഹ്യൂമൻ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് അല്ലെ ഹ്യൂമൻ ട്രെയിനിങ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും നമുക്കിതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു 150 പരം ഫെറൽ ചിൽഡ്രനെ നമ്മൾ കണ്ടതില് ഒരൊറ്റ കുട്ടിക്ക് പോലും ശരിക്കും ഭാഷ, അതായത് ഒരു 4 വയസ്സിനും അല്ലെ 3 വയസ്സിനും 11 വയസ്സിനും ഇടയ്ക്കാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ ഒരൊറ്റ അക്ഷരം പോലും സംസാരിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ പട്ടിയുടെ കൂടെ പോയ കുട്ടിയാണ് കണ്ടത്, അത് ശരിക്കും പട്ടി നടക്കാൻ ബിഹേവ് ചെയ്യുന്നത്. യു കനോട്ട് ഹാവ് എനി ചേഞ്ച് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഗേൾ. അത് ചേഞ്ച് ചെയ്യാനേ പറ്റത്തില്ല. മാത്രമല്ല അതിനൊരിക്കലും രണ്ട് കാലിൽ നിൽക്കാൻ പറ്റില്ല. ഫെറൽ ചിൽഡ്രൻസിന് പൊതുവിൽ ആർക്കും തന്നെ രണ്ട് കാലിൽ നിൽക്കാൻ പറ്റില്ല. രണ്ട് കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ശേഷി ഉള്ളവരാണ് മനുഷ്യനെ അങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നത് തെറ്റാണ്. രണ്ട് കാലിൽ നിൽക്കണമെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഇടുപ്പല്ലിന് അതിനുള്ള വീതി ഉണ്ടാവണമെങ്കിൽ നമ്മളെ നിർത്തി പഠിപ്പിക്കണം. നിർത്തി പഠിപ്പിച്ചില്ലേ മനുഷ്യൻ രണ്ട് കാലിൽ നിൽക്കില്ല. നമ്മുടെ സോഷ്യൽ ബിഹേവിയറിന്റെ സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയും നമ്മുടെ കൾച്ചറും നമ്മുടെ പല ഫാക്കൽറ്റിയും ഡെവലപ്പ് ചെയ്യുന്നത്. വി ഹാവ് ദ ബ്രെയിൻ ബട്ട് സ്റ്റിൽ വി ഹാവ് ടു വർക്ക് ഇറ്റ് ഓൺ. നമുക്കത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അതുണ്ടാവൂ. അതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഒരു ഭാഷയോ അക്ഷരമോ സംസാരിക്കാൻ പറ്റാത്തതും നമുക്ക് അതുപോലെ തന്നെ ഇവർക്ക് രണ്ട് കാലിൽ നടക്കാൻ പറ്റാത്തത്. ഡിസൈൻ ചെയ്ത് വെച്ചാണെങ്കിൽ പട്ടിയുടെ കൂടെ വളർന്നാലും പൂച്ചയുടെ കൂടെ വളർന്നാലും കുറുക്കന്റെ കൂടെ വളർന്നാലും സംസാരിക്കണം, രണ്ട് കാലം നടക്കണം. മൗഗ്ലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇമ്പോസിബിൾ ആണ്. മൗഗ്ലി വളർന്നത് ചെന്നായുടെ കൂടെ ആണെങ്കിൽ അവൻ രണ്ട് കാലിൽ നടക്കില്ല, ഉറപ്പായിട്ട് നടക്കില്ല. അവൻ ചെന്നായുടെ കൂടെ തന്നെ നടക്കുള്ളൂ. ഇതൊക്കെ ബയോളജിക്കൽ ഇമ്പോസിബിൾ ആണ്. നാച്ചുറൽ സെലക്ഷന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വിൻഡിക്കേഷൻ ആണ് ഫെറൽ ചിൽഡ്രൻ. പ്ലീസ്. ഇനി മറ്റൊന്നാണ് ഈ പലതിന്റെയും ഇത്, നിങ്ങൾ ഇതേ കണക്ക് പക്ഷികളെ പറന്നു പോകുന്ന കണ്ടിട്ടുണ്ട്. ഈ പക്ഷികളൊക്കെ പറന്നു പോകുമ്പോൾ പുറത്ത് നോക്കുമ്പോൾ എന്തോ ആരാണ്ട് ഇങ്ങനെ ഇതെങ്ങനെയാണ് പറപ്പിക്കുന്നതെന്ന് നോക്കുക. പക്ഷെ ഈ പക്ഷികളിൽ ഒരു പക്ഷി പോലും തങ്ങൾ പറക്കുന്നത് പുറത്തു നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അവർക്കറിയില്ല. ഇതിനപ്പുറം ഒറ്റ ലീഡർ പോലും ഇല്ല. തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയത്തില്ല. ഒരു പക്ഷി ചെയ്യുന്നോണം മറ്റേ പക്ഷികളെല്ലാം ചെയ്യുന്നു. ഇത് നമുക്ക് കമ്പ്യൂട്ടർ സിമുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷിയുടെ സ്ഥാനവും അതിൻ്റെ പറക്കൽ രീതിയും മറ്റൊരു പക്ഷി പറക്കുന്നതനുസരിച്ച് ഇത് മാറുന്ന രീതിയും അങ്ങനെ 5-6 സമവാക്യങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുക്കാമെങ്കിൽ അങ്ങനെ ഒരു പക്ഷിയെ ഉണ്ടാക്കിയിട്ട് അതിന്റെ 1000 കോപ്പി എടുത്തിട്ട് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ നിങ്ങൾ ജസ്റ്റ് പ്രോഗ്രാം ചെയ്യാന്നുണ്ടെങ്കിൽ ഇതേ കണക്കുള്ള മോഡുലേഷൻസ് ഉണ്ടാകും. So it has no leader, it has no choreographer, it simply happens. അത് നമ്മൾക്ക് കാണുമ്പോൾ മനോഹരമായിട്ട് തോന്നാനായിട്ടല്ല ഈ പക്ഷികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പൂച്ചയ്ക്ക് മുള്ളു കൊടുക്കാനല്ലല്ലോ നമ്മൾ പൊരിച്ച മീൻ തിന്നുന്നത്, അല്ല, നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ്. വി ആർ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ആൻഡ് വി ആർ സേയിങ് ദാറ്റ് ഇറ്റ് ഈസ് അൻ അമേസിംഗ് തിങ്. ഇറ്റ് ഈസ് നോട്ട് അമേസിംഗ്. ഇതിന് ലീഡറും ഇല്ല, ഇതിന് ഫോർമേഷനും ഇല്ല, ഒന്നുമില്ല. നമ്മൾ പുറത്തു നോക്കുമ്പോഴാണ് ഇങ്ങനെ തോന്നുന്നത്. ആകാശത്തിന് താഴോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഫോർമേഷൻ കിട്ടത്തില്ല. ഇങ്ങനെ ഒരു ഫോർമേഷൻ ഇല്ല. ഇതൊരു ഇങ്ങനെയുള്ള ഒരു ഫോർമേഷനാണ് നമുക്ക് ഇത് കിട്ടുന്നത്. പ്ലീസ്, നിങ്ങൾക്ക് ഇവല്യൂഷനെ കുറിച്ച് താല്പര്യമുണ്ടെങ്കിൽ ഈ 3 പുസ്തകങ്ങൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ജെറി കോയന്റെ വൈ ഇവല്യൂഷൻ ഇസ് ട്രൂ, അതുപോലെ തന്നെ ഫൈൻഡിങ് ഡാർവിൻസ് ഗോഡ് ബൈ കെന്നത് മില്ല. പിന്നെ ഈ പുസ്തകത്തിന്റെ ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞു, ഇതിന്റെ മലയാളം ഇറങ്ങുന്നുണ്ട് അടുത്ത വർഷം. ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത്. ഒരുപക്ഷെ ഡാർവിൻ ഇന്ന് വരികയാണെങ്കിൽ ഒരു ബുക്ക് ഷോപ്പിൽ കയറുകയാണെങ്കിൽ എടുക്കാൻ സാധ്യതയുള്ള പുസ്തകം. ഡാർവിൻ ഒരുപാട് പഠിക്കാനുണ്ട്, ഡാർവിൻ ഒരുപാട് ക്യാച്ചപ്പ് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എവല്യൂഷനിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഡാർവിൻ എടുക്കേണ്ട പുസ്തകം റിച്ചർഡ് ഡോക്കിൻസിന്റെ ഏറ്റവും പുതിയ പുസ്തകം ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത് ആണെന്ന് ഞാൻ പറയും. ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഒരുപാട് കുറച്ച് സ്ലൈഡുകളുണ്ട്, നടിച്ചു പോവുക. പ്രണയവും സ്നേഹവും തമ്മിലുള്ള, ഭക്തിയും വിശ്വാസവും തമ്മിലുള്ള ബന്ധം, സോറി, ഭക്തിയും പ്രണയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഡോക്കിൻസ് തന്നെ എഴുതിയിട്ടുണ്ട്. ഭക്തിയിലും വിശ്വാസത്തിലും ഒരേ മാനസികാവസ്ഥയാണ്. ഓട്ടോഗ്രാഫ്, ഫോട്ടോഗ്രാഫ്സ്, കാമുകനെ കാണണമെന്നുള്ള ആഗ്രഹം, നമ്മുടെ പ്രഭുവിനെ കാണണമെന്നുള്ള ആഗ്രഹം, അവനെക്കുറിച്ച് ചിന്തിക്കൽ, കാമുകിയെക്കുറിച്ച് ചിന്തിക്കൽ, ഇതെല്ലാം നമ്മളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് ഗവേഷണങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഒരേ നിലവാരത്തിലാണ് രണ്ടിൻ്റെയും പോക്ക്. സ്മരിക്കാനുള്ള വസ്തുക്കൾ നമ്മൾ തയ്യാറെടുക്കുന്നത്, ഇതെല്ലാം കാണിക്കുന്നത് ഇത് തമ്മിൽ അഭേദ്യമായി രണ്ടിനും ബ്ലൈൻഡാണ്. നമ്മുടെ കാമുകിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വേറൊരാൾ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കില്ല. നമ്മൾ ചിലപ്പോൾ ഒളിച്ചോടും, നമ്മൾ ചിലപ്പം രജിസ്റ്റർ മാരി ചെയ്യും. പക്ഷെ കുറെ കഴിഞ്ഞൊക്കെ ചിന്തിക്കുമ്പോൾ അത് വേണമായിരുന്നോ എന്നുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ ഉയരും, അല്ലേ? ചിലത് പറയാറുണ്ട്, ഞാൻ ഒന്നുകിൽ അദ്ദേഹത്തെ വിവാഹം കഴിക്കും, അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും വിവാഹം കഴിക്കും എന്ന് പറയാൻ കാരണം അതാണ്. ഇത് മൊറാലിറ്റിയെ കുറിച്ച് പറയാണ്. മതത്തിന് മൊറാലിറ്റിയുടെ കുത്തകയുണ്ടെന്ന് പറയുന്നതിനുള്ള വ്യാജ പ്രസ്താവന, അതൊരു നികുതിയില്ലാത്ത വിനോദം മാത്രമാണ്. മതപുസ്തകങ്ങൾ വഴിയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പിന്നെ മതത്തിലുള്ളവർക്ക് മൊറാലിറ്റി ഉണ്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും മൊറാലിറ്റി ഉണ്ട് എന്ന് പറയുന്നതേ ഉള്ളൂ. മതം ഇല്ലായിരുന്നെങ്കിൽ മൊറാലിറ്റി ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് ജോസഫ് പ്രീസ്റ്റ്ലി 1773 ഓക്സിജൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം ശ്വാസം മുട്ടി മരിച്ചു പോയനെ എന്ന് പറയുന്നതേ ഉള്ളൂ. മതത്തിന് അങ്ങനെ ഒരു കുത്തക യഥാർത്ഥത്തിൽ ലോകത്തെ ഏറ്റവും വലിയ വ്യാജമായ പ്രസ്താവനയാണ്. മത ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നവർക്കറിയാം, ഞാനത് കൂടുതൽ വിശദീകരിക്കാത്തത്, ഓൺലി കൺസ്ട്രെയിൻഡ് ഈസ് ടൈം, അതർവൈസ് കുറെ പറയാനുണ്ട്. ഇത് മൊറാലിറ്റിയെ കുറിച്ചാണ്. അവിടെ സൗദി അറേബ്യയിലെ ഒരു സ്കൂളിൽ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ അവിടുത്തെ പെൺകുട്ടികളെല്ലാം ഇറങ്ങി ഓടിയപ്പോൾ അവർക്ക് ശിരോവസ്ത്രം നേരെ കിടന്നില്ല. അപ്പോൾ അവിടുത്തെ മുത്തവി എന്ന് പറയുന്ന മത പോലീസ് പറഞ്ഞു, നിങ്ങൾ പോയി നല്ല ശിരോവസ്ത്രം ഉടുത്തിട്ട് വരിക, അല്ലാതെ ഇങ്ങനെ പുറത്തോട്ടിറങ്ങി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ പെൺകുട്ടികൾ തീ പിടിച്ച സ്കൂളിലേക്ക് വീണ്ടും തിരിച്ചോടിക്കേറി അവരെല്ലാം തന്നെ മരിച്ചുപോയി. അപ്പോൾ ഡൈയിങ് വെൽ ഡ്രസ്ഡ്, മരിക്കുമ്പോഴും ചത്ത് കിടന്നാലും ചമഞ്ഞ് കിട, ഇതാണ് മതത്തിന്റെ ധാർമ്മികത. ഇതിനൊക്കെയാണ് നമ്മൾ മനുഷ്യത്വമെന്നും ഏതോ ദൈവത്തെ പ്രീതിപ്പെടുത്താനും ഏതോ ജിന്നുകളെയും മലക്കുകളെയൊക്കെ അവരുടെ ഗുഡ് വിക്കിൽ പെടുത്താനും ഒക്കെ ആയിട്ട് കാണിക്കുന്ന ഇത്തരം കോപ്രായങ്ങളെയാണ് അവർ ധാർമ്മികത ധാർമ്മികത എന്ന് പറയുന്നത്. ഇത് ധാർമ്മികതയാണെങ്കിൽ എന്താണ് ധാർമ്മികത അല്ലാത്തത് എന്നുള്ള ചോദ്യം വരുന്നു. പ്ലീസ്.